നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒട്ടേറെ ഇതുപോലെയുള്ള അടയാളങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വരും സമയങ്ങളിൽ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്കിനിയും വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ അടിയുറച്ച് മുന്നേറുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته.